അടുത്ത് വരുന്ന തുദാദി. ഭൂവാദിയില് ശപ്പ് വന്നു, അദാദിയില് ശപ്പിന്, ജുഹോത്യാദിന് ശുലോ, അതും ഫലത്തിൽ ലുക്കുപോലെ തന്നെ. പക്ഷെ ദിത്വം വന്നു. ദിവാദിയില് ശിന്മം, സ്വാദിയില് ശുനുവാണ്. അതില് ദിവാദിഭ്യ അതിപ്രവൃത്തിഭ്യ ശപ്പും ജുഹോത്യാദിഭ്യ ശുളവും വന്നതിൽ എന്താ അതിന്റെ പ്രത്യേകത? ഇത് ശപ്പിന്റെ സ്ഥാനത്താണ് വന്നു, ശപ്പിനെ ബാധിച്ചിട്ടല്ല വന്നു. അതേസമയം ദിവാദിഭ്യൻ സ്വാദിഭ്യശ്വനു രണ്ടും എങ്ങനെ വന്നു? ശപ്പിന്റെ അപവാദമായിട്ട് വന്നു, ശപ്പ് വന്നില്ല അവിടെ. അതുപോലെ ശപ്പിന്റെ അപവാദമാണ് തുദാദിഭ്യ ശ. ഇത് എളുപ്പമാണ്, കാരണം ശപ്പിന്റെ പകുതിയേ ഉള്ളൂ. അതുകൊണ്ട് സംഗതി ചെയ്യാൻ എളുപ്പമാണ്. ശപ്പ് അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശാക്ക് എന്താ പ്രയാസം? ഇതിനെ കുറിച്ച് ആരും വിഷമിക്കേണ്ട, സംഗതി വളരെ സിമ്പിളാണ്. തുദ വേദന, സ്വരുതഞ്ജിത കർത്തൃപ്രയ ക്രിയ. ഇതെന്താണ് സ്വരുതേത്ത്? ഉഭയപതി വരും. ദുഃഖിപ്പിക്കുന്നതാണ് തുദതി, വേദനിപ്പിക്കുന്നു. വേദനിക്കുക, വേദനിപ്പിക്കുക, രണ്ടും എന്നാണ് തോത്രം ഉണ്ടാകുന്നത്. എന്താണ് തോത്രം? കുത്തുകോൾ. പഴയകാലത്ത് കുതിര, രഥം, കാളവണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ അഹിംസാവൃതക്കാർ കയ്യിൽ വെക്കുന്ന ഒരു സാധനമാണ്. അതിന്റെ അറ്റത്തൊരു ചെറിയ സൂചി കൂടെ കാണും. അതങ്ങോട്ട് കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ പറക്കും, രഥമെല്ലാം പറക്കും. അതിനാണ് എന്ത് പറയുന്നത്? തോത്രം. അതിന് പേര് വന്നതുകൊണ്ടാണ് തുദ് വേദന. അതെന്താ ചെയ്യുന്നത്? വേദനിപ്പിക്കുന്ന. ശപ്പിന്റെ അപവാദമാണ് തുദ്. ശപ്പിന്റെ സ്ഥാനത്ത് നിന്ന് ശ വന്നു. ശ എന്ന് പറയുന്നത് എന്തായി? ആ അങ്ങനെ സർവധാതു അപിത്ത്. സംഗതി എളുപ്പമായി. തുത് ശ ആ തുത തീ പോന്തല് വിസുഗുണം. എന്തുകൊണ്ട്? നീ തുത് എന്നുള്ളത് കൊണ്ട് ഏതൊക്കെ സൂത്രം വരുന്ന നേരത്തെ അറിഞ്ഞിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ എളുപ്പമാണ്. വിശേഷിച്ചുകൂടെ വരാമെന്നുള്ള സൂത്രമാണോ അതൊരു? ആ ലിംഗ്സിച്ചാവാത്മനെ ഉപദേശു. എന്താണ് എന്റെ വൃത്തി? തങ്ങി ആത്മനിബോധത്തിൽ വരുമ്പോ ശ്രദ്ധിക്കണം. അതറിഞ്ഞിരുന്ന പിന്നെ എളുപ്പമാണ്. പിന്നെ വേറെ ഏത് വരും? ധാതു സേട്ടാണോ എന്നിട്ടാണോ നോക്കണം. ദാന്തത്തിൽ ഏതൊക്കെയാണ്? അധക്ഷോദ് കീത് തുദ് വന്നു. അപ്പൊ പദപുറിഞ്ചാലും സേജ പറഞ്ഞെങ്കിൽ എന്ത് സേട്ടാണോ അനുട്ടാണോ? അതെന്തു വരുന്നു? തുദ്ദാതി. തുദ് വളരെ സിമ്പിൾ, വളരെ എളുപ്പമാണ്. തുദാതി തുദ്ധ തുദന്തി തുദസി തുദ്ധ തുദാമി തുദാവഹ തുദാ ആത്മനിയോഗം തുദ് ആ തേ തുദതേ തുദേതേ തുദന്തേ തുദസി ദേതേ തുദതി തുദി തുദാവഹ. ശപ്പിലും ആശേഷിച്ച് കൂടി ആശേഷിച്ച് ഇത് ഞിത്താണെന്നുള്ളൊരു വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് കാര്യം എളുപ്പമാണ്. ലട്ടിൽ വരുമ്പോ തുദ് തുദ്. ഇപ്പൊ എന്ത് വരുന്നു? ഗുണം തുദോത തുദ് തതുഹു തുദ്ഹു. ഇട്ടിന്റെ കാര്യത്തിൽ അങ്ങനെ ഡല്ലില് അതുകൊണ്ട് എന്തോരും തുദോദിധ തുദുദധു തുദുദ തുദോദ തുദുദിവ. അവിടെ എന്താ ഗുണം വരാത്തത്? എങ്ങനെ കിട്ടും സമയം? തുദുദിവ തുദുദിമ ആത്മനിയമത്തിൽ തുദ് തു അഭ്യാസകാര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തുവരുന്നു? അപ്പൊ എന്തുവരുന്നു? തുതുദേ തുതുദാതേ തുതുതിരേ തുതുദിഷേ തുതുദാതേ തുതുദ്ധേ തുതുദേ. ബാക്കിയെല്ലാം സിമ്പിളാണ്. അങ്ങനെ തുതുത്ത എന്തുവരുന്നു? ഗുണം വരുന്നു തോതുത്ത ഖരിജ തോത്ത തോത്താരോ തോത്താരഹ തോത്താസ. അഗ്നിയോഗത്തില് ഇതിന്നാണ് തോത്ത എന്ന് ഹിന്ദിയിൽ വന്നു അല്ലേ? തോത്ത ആണോ അവിടെ? ഹിന്ദി വിദ്വാന്മാര് കണ്ടുപിടിക്കണം ഇത് രണ്ടും. ആ അതുകൊണ്ടായിരിക്കും. അങ്ങനെ പറയുമെന്ന് ഉദ്ദേശിച്ചാ ഞാൻ ചോദിച്ചത്. തോത്ത അതിലും ഉണ്ട് ഇല്ലേ? ഒരു താഴേ ഉള്ളൂ. തോത്ത ആയിക്കോട്ടെ. ഉണ്ടല്ലോ. ഇതുമായിട്ട് സാമ്യമുള്ള ഒന്നുമില്ല. അത് തോത്ത എന്നാണ് തത്ത. ഇങ്ങനെയൊക്കെ നമുക്ക് ബന്ധം കണ്ടുപിടിക്കാം, ഉണ്ടോ ഇല്ലേ എന്നുള്ള വേറെ കാര്യം. അടുത്തെന്ന് വരുന്നു തോത്സ്യതി. ചേർത്തുമെന്ന് തോത്സ്യതി ആണത്. അല്ലെങ്കിൽ വരുമ്പോ ആത്മനിവേദം ആത്മനിവേദം തുദതാം തുദേതാം തുദം തുദസ് തുദേതാം തുദം. അല്ലെങ്കിൽ അടുത്ത് അടുത്ത് ആശീർലിംഗ് തൂത് യാ. അവിടെ തൂത് ആശീർലിംഗിൽ ശ വരുന്നില്ല, ഗുണം വരൂ. അപ്പൊ എന്ത് വരുന്നു? തുദ്യാദ് ആത്മനിയോഗത്തില് തൂത് സീട്ട് സുട്ടു ത അവിടെ എന്തോരും നിശ്ചിച്ച ആത്മനെ പ്രത്യേഷു ഗുണം വരുന്നില്ല, ഗുണം വരുന്നില്ല. തൂദ് സ പരത്തിയിരിക്കുന്നുണ്ട്, എന്തോരും കഴിച്ചു. തുസ്യേഷ്ഠ തുസ്യാസം ിൽ വരുമ്പം ആ തുത് സിച്ച് തു അപൃക്തം വീട്ട് വന്നു. തുതിനെന്ത് വരാം? മതവൃജ അനന്തസ്യ അച്ച. ആ തൗത് സിച്ച് പരത്തിയിരിക്കുന്നുണ്ട്, എന്തുവരും കുറച്ചു. ജലോ ജലി സിച്ചിലോ വെച്ചപ്പോ എന്ത് വരുന്നു? അതോത്താം, രണ്ട് തകാരം. അതോത്താം അവിടെ ജലോ ജലി വരില്ല. അതോത്സുഹു അടുത്ത് അതോത്ഥാഹ അതോ ത്വം അതോ ത അതോത്സം അതോത്സുവ അതോസ്. ആത്മനെ വിരത്തിലാണെങ്കിലോ എങ്ങനെ? അതോത്സീഹി അടുത്ത് ആത്മനിയമത്തിൽ എങ്ങനെ വരുന്നു? ആ അവിടെ വധപ്രജാനന്ദസ്യ അച്ച വരൂ. എന്തുകൊണ്ട്? പിന്നെ സിച്ചിനെന്ത് സംഭവിക്കും? ജലോ ജലി. അപ്പൊ ആ അവിടെ ഗുണം വരത്തില്ലേ? എന്തുകൊണ്ട്? നിശ്ചിച്ചോ ആത്മനിവേഷ. അതുത്ത അതുസാതാം അതുസത അതുത്ഥ അതുസാതം ആ തുദ്ധിച്ചുധം. എന്തുവരുന്നു? ധിച്ച സകാരം പോയി ധാന വരുന്നു. അതുധം അടുത്ത് അതുസി അതുസ്വഹി അതുസ് ആത്മീയത്തില് ആ കഴിഞ്ഞു. ഇനിയിപ്പം അല്ലെങ്കിൽ ആ തോത്ത്യോത്സ്യോത്സ്യോത്സ്യോത്സ്യോത്സ്യോത്സ്യോത്സ്യോത്സ്യോത്സ്യോത്സ്യോത്സ്യോത്സ്യോത്സ്യോത്സ്യോത്സ്യോത്സ്യോത്സ്യോത്സ്യോത്സ്യോത്സ്യോത്സ്യോത്സ്യോത്സ്യോത്സ്യോത്സ്യോത്സ്യോത്സ്യോത്സ്യോത്സ്യോത്സ്യോത്സ്യോത്സ്യോത്സ്യോത്സ്യോത്സ്യോത്സ്യോത്സ്യോത്സ്യോത്സ്യോത്സ്യോത്സ്യോത്സ്യോത്സ്യോത്സ്യോത്സ്യോത്സ്യോത്സ്യോത്സ്യോത്സ്യോത്സ്യോത്സ്യോത്സ്യോത്സ്യോത്സ എളുപ്പമാണ്. അടുത്തെന്ത് വരുന്നു? ബ്രസ്ജ നുദ നുദതി, നുദ പ്രേരണ. നോ നാ വന്നു നുദതി, ഇതുപോലെ തന്നെ നുദതി അതിന് ചേട്ടോ അനട്ടോ ഏതൊക്കെയാണ്? അത് ഇവിടെ ധല്ലില് രണ്ടു രൂപം വരുന്നില്ല, എന്തുവാണോ ആ അജന്തോ അകാരമാണ്. അഭിനവത്തിൽ ലുട്ടിൽ വരുമ്പം നോ ദ താ ഗുണം നോ ദ താ ഗരിജ നൊത്ത നൊത്താരോ ൃത്തി ആത്മനേപദം വിധിലിംഗിലാശിർലിംഗ് വിധിലിംഗ് വിധിലിംഗില് ആത്മനിമിതം ആശ്രലിംഗിലെ സൂത്രം വരുന്നു. പരസ്യമതത്തില് അങ്ങനെ വരുന്നു. നുദ്യാദ് ആത്മനിയോഗത്തിൽ എന്ത് വരുന്നു? ലിംഗ്സിച്ചാവ് ആത്മനിയ ഉപദേശം ഗുണം വരുന്നില്ല. നുസ്തിഷ്ഠ ലിംഗില് സൂത്രം വരുന്നു. വധവ്രജ അനന്തസ്യ അനൗത് ചർത്തുമുന്ന് അനൗത്ത് സ് ഈട്ട് വന്ന് അനൗസീ ആനൗത്ത് സ് താം എന്നിടത്ത് അനൗത്താം അനൗസുഹു അനൗസീ അനൗത്തം അനൗത്ത അനൗസം അനൗസ്വ അനൗസ്വ ആത്മനിയോഗത്തിലാണെങ്കിലോ ആനോ ദലോ ജലി പോയി ഗുണം വരുന്നില്ല. എന്തുകൊണ്ട്? അപ്പോ അനുത്ത അനുസാദാം അനുസദ അനുത്ഥ അനുസാദാം അനുധം അനുസി അനുസ്വഹി അനുസ്വഹി ആ നോസ്യത് അനൂസ്യതാം അനൂസ്യൻ അനൂസ്യ അനൂസ്യതം അനൂസ്യ അനൂസ്യ അനൂസ്യ അനുസ്യത എല്ലാം പ്രത്യേകിച്ചൊന്നുമില്ല. ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം അതുപോലെ തന്നെ പറയാം. ഭ്രസ്ത പാകെ ഇത് സാധാരണ വറക്കുക പൊരിക്കുക അങ്ങനെയുള്ള പാകമാണ്. എന്താണോ എന്തായിരിക്കും സാധാരണ ഇതുണ്ടല്ലോ നെല്ലൊക്കെ ഇതെടുത്ത് നിൽക്കുന്നില്ലേ പൊരി ഉണ്ടാക്കുന്നില്ലേ അതിനാണിത് ഉപയോഗിക്കുന്നത് മുരിക്കുക. പിന്നെ ഇതുണ്ടല്ലോ എള്ളൊക്കെ അങ്ങനെ വറുത്തെടുക്കുക അതിനാണ് സാറിന് ഉപയോഗിക്കുന്നത് പാകമെന്ന് പറഞ്ഞെങ്കിലും. ബ്രസ്റ്റ് ഷാ തി ഇവിടെ എന്താണ് ഷാ ആയതുകൊണ്ട് പരത്തിൽ എന്തോന്നു ഞിത്ത് ഞിത്തായോണ്ട് ഏതോന്നു സൂത്രം ഗ്രഹിജ്യാവൈ വേദി വഷ്ടി വിജതി ഉരിച്ചതി പിരിച്ചതി ബ്രിജതീനാം നീറ്റീച്ച എല്ലാവരും പറഞ്ഞില്ല ഒന്ന് രണ്ടുപേരെ പറഞ്ഞുള്ളൂ. കിത്തും കിത്തും ഇരിക്കുമ്പോൾ സമ്പ്രസാരണം വരും. അപ്പോ സമ്പ്രസാരണം ഏതിനു വരും? രേപത്തിനെന്ത് വരും? ഋകാരം വന്നു വരും. എന്തുകൊണ്ട്? സൂത്രം ഇക്കണ സമ്പ്രസാരണം വന്നു കഴിഞ്ഞാൽ അടുത്ത് ഏത് വരുന്നു? സമ്പ്രസാപൂർവം വന്നിട്ട് എന്തായി? ബ്ര ജീർന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു? സ്തോസ്റ്റു വന്നിട്ട് എന്തുവരും? സകാരം വന്നു കഴിഞ്ഞാൽ ജലാം ജസ് ജകാരം വന്നു കഴിഞ്ഞാൽ രണ്ട് ജകാരമായി. അപ്പൊ ബ്രിജ ഭ്രസ്ജ എന്നുള്ളത് എന്തായി മാറി? ബ്രിജ് ആ ബ്രിജതി. അപ്പൊ ആ മാറ്റം ശ്രദ്ധിക്കണം. ബ്രസ്ജ് എന്നുള്ളത് ബ്രിജ് എന്നായി. സകാരം പോയിട്ട് അതിന്റെ സ്ഥാനത്ത് ജകാരം വന്നു. രേപത്തിന്റെ സ്ഥാനത്ത് ഋകാരം വന്നു. അപ്പൊ ബ്രിജ്ജതി, ബാക്കിയൊന്നും വ്യത്യാസമില്ല. ബ്രിജ്ജതി, ബ്രിജ്ജത, ബ്രിജ്ജന്തി, ബ്രിജ്ജത, ബ്രിജ, ബ്രിജ. ധാതു നിർദ്ദേശത്തില് തന്നെ ആ രണ്ട് ജാവണ്ടതല്ലേ ചത്വം വന്നിട്ട് അങ്ങനെയല്ല. കാരണം ഇപ്പൊ ഇവിടെ തന്നെ എന്താണ് നുദ് പ്രേരണേ, അവിടെ നുദ്ദെന്ന് പറഞ്ഞാൽ പോരെ. അപ്പോ അങ്ങനെ നിർദ്ദേശിച്ചു കഴിഞ്ഞാലേ ഇനി വരുന്ന പല സ്ഥലത്തും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഭാഷോപദേശമായിട്ടും ഗുണോപദേശമായിട്ടും ഒക്കെ ഉള്ളതുപോലെ ഇതിന് പ്രയോജനങ്ങളുണ്ട് അങ്ങനെ നിർദ്ദേശിക്കും. ഇപ്പൊ എന്തോരുന്നു ബ്രിജ്ജതി ആത്മനിയോഗത്തിൽ ബ്രിജ്ജ തേ ബ്രിജ്ജതേ ബ്രിജ്ജേതേ ബ്രിജ്ജന്തേ ബ്രിജ്ജസ് ബ്രിജ് ബ്രിജ് ബ്രിജ് ബ്രിജാമഹി ബ്രിജാമഹി. അടുത്ത ധാതു ബ്രിജാണ്. പരത്തിൽ നല്ല വരുമ്പം പറയുന്നു ബ്രസ്സോ രോപതയോ രം അന്യദ്രസ്യാം. ബ്രസ്സോ രോപതയോഹോ എന്നുള്ളതാണ് വിസർഗം. എങ്ങനെ പോയി രോരി? ഇവിടെ രോപതയോഹോ എന്ന് പറയുന്നത് ഏത് വ്യക്തിയാണ്? ഷഷ്ടി. രം എന്ന് പറയുന്നത് എന്താണ്? മിത്താണ്. ഇവിടെ എന്താ പറയുന്നത്? ബ്രസ്റ്റേ രേഫസ്യ ഉപധായാസ്യ സ്ഥാനേ രമാഗമോ വാസ്യാദ് ആർദ്ധദാതുകേ. ഇവിടെ നിമിത്തം ഒന്നേ പറയുന്നുള്ളൂ, ആർദ്ധദാതുകമായിരിക്കണം. അപ്പൊ അത് എവിടെയൊക്കെ വരും? ആശ്രലിംഗിന് മാത്രം ഇത്രയും അങ്ങ് അങ്ങ അങ്ങാറ്റമറ ഒറ്റയടിക്ക് പോയി. ലിട്ട്, ലുട്ട്, ലിട്ട്, ആശ്രലിംഗ്, ലുങ്ങ്, ഇത്ര എണ്ണത്തിൽ വരും. കാരണം ആർദ്ധാതകം എന്ന് പറഞ്ഞുണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് ബ്രസ് ബ്രസ്റ്റേ രേഫസ്യ ഉപധായാസ്ത. ബ്രസ്റ്റ് ധാതുവിന്റെ ബ്രസ്റ്റു എന്നാണ്, ബ്രസ്റ്റേ എന്നാണ്. അത് തന്നെ ബ്രസ്റ്റ് ധാതുവിന്റെയാണ്. ഷഷ്ടി നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതിന്റെ ര ഉപതയോഹോ, രേഫത്തിനും ഉപതയ്ക്കും രം വിധിച്ചു. അതുകൊണ്ട് സ്ഥാനിയായിട്ട് രേഫത്തെയും ഉപതയും നിർദ്ദേശിച്ചതുകൊണ്ട് ഈ രം ആഗമം വന്നു കഴിഞ്ഞാൽ രണ്ടും പോകും. എന്തുകൊണ്ട്? രണ്ടിനെയും സ്ഥാനിയായി നിർദ്ദേശിച്ചതുകൊണ്ട്. അതുകൊണ്ടാ പോകുന്നു. എന്നുവെച്ചാൽ അതിന്റെ സ്ഥാനത്തല്ല വരുന്നത്. പക്ഷെ നമുക്ക് ബ്രസ്റ്റ് ധാതുവിന് രേഖ ഒരിടത്തിരിക്കുന്നു, സകാരം വേറെടുത്തിരിക്കുന്നു. പക്ഷെ അതിനെ സ്ഥാനിയായി നിർദ്ദേശിച്ചതുകൊണ്ട് അത് രണ്ടും പോകും. അപ്പൊ പിന്നെന്തായിരിക്കും ശേഷിക്കുന്നത്? ഭ ജ അകാരം പോയി. ഭാച്ച്. ഇനി രം എവിടെ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? മിതചോ അന്ത്യാത്പര. അതുകൊണ്ട് ഭായുടെ അകാരത്തിന്റെ പരത്തിൽ രം വരും. മകാരയുത്ത അകാര ഉച്ചാരണാർത്ഥം ശേഷിക്കുന്നത് എന്തായി? അപ്പൊ എന്തൊരു ഭർജെന്നായി. ഈ സൂത്രത്തിൽ രണ്ടു കാര്യം വിധിച്ചിരിക്കുകയാണ്. ഒന്ന്, ബായുടെ അകാരത്തിന്റെ ഫലത്തിൽ രേഫം. മറ്റൊന്ന്, രേഫ സകാരങ്ങളുടെ നിവൃത്തി. അതുകൊണ്ട് രണ്ടും പ്രവർത്തിക്കുന്നു. ഷഷ്ടി നിർദ്ദേശിച്ചതുകൊണ്ട് സ്ഥാനിയും പോയി, മിത്ത് നിർദ്ദേശിച്ചുകൊണ്ട് അന്ത്യമായ അച്ഛന്റെ പരത്തിലും വന്നു. ആണ് അതിന്റെ ഗുണം. ആ അങ്ങനെയാണ്. പക്ഷെ ഇവിടെ മിത്തൂടെ നിർദ്ദേശിച്ചു. രണ്ടുപേരെയും സമാധാനപ്പെടുത്തണം. സ്ഥാനം നിർദ്ദേശിച്ചാൽ അതിന്റെ സ്ഥാനത്ത് വരേണ്ടതാണ്. പക്ഷെ മിത്ത് നിർദ്ദേശിച്ചാൽ എന്ത് വരണം? മിതചോ അന്ത്യാത്ര. രണ്ടും കൂടെ യോജിപ്പിച്ചപ്പോ എന്ത് ചെയ്തു? സ്ഥാനിയും പോയി, പരത്തിന് വന്നവൻ ബർജ് എന്നായി. ബർജ് ഭർജ് ഭർജ് ദിത്വം ഭർജ് ഭർജ് അഭ്യാസത്തിൽ ഹലാദി ശേഷ ബാക്ക് എന്തോരും ചർച്ച ഭർജ് ഭർജ് ഭർജ് നല്ല അവിടെ എന്തോരും അതുപതായ വൃത്തി വരൂ. എന്തുകൊണ്ട് അച്ചുണി വരൂ, പൂന്തല ദിവസം വരൂ, അതുകൂടെ പറയുന്നു മിതജോ മിത്വാ തന്ത്യാത് അജഹപ്പര. മിത്തായതുകൊണ്ട് അന്ത്യമായ അച്ഛന്റെ പരത്തിലൊന്ന്. സ്ഥാനി ഷഷ്ടി നിർദ്ദേശാത് രൂപതയോർ നിവൃത്തി. സ്ഥാനഷ്ടിയെ നിർദ്ദേശിച്ചിരിക്കുന്നു എവിടെ? രൂപതയോഹോ എന്ന് പറയുന്നിടത്ത്. അതിന് സ്ഥാനഷ്ടി നിർദ്ദേശ രൂപതയോ നിവൃത്തി. അപ്പോ ബർജ ബർജ് എന്നെല്ലായിടത്തും വരും. ബ ഭർജ് ബ ഭർജ് ബബല ബ ഭർജ്. രണ്ടാമത്തെ ഭ ആദ്യത്തെ ബ രണ്ടും കൂടെ ചേർത്ത് ചൊരിയുമ്പോ ബ ഭർജ ബ ഭർജതുഹു ബ ഭർജുഹു ബ്രസ് ജാന്തത്തിൽ ഏതൊക്കെയാണ്? എന്നിട്ട് തെജൻ തിരിച്ചു എല്ലാരും പറഞ്ഞിട്ടുണ്ട്. തെജ നെഞ്ചു ഭജ പഞ്ച് ഭുജ് ബ്രസ് മസ്തി രഞ്ജ് വിജര സഞ്ജ് സഞ്ജ് സൃജ പഞ്ചദശ ബ്രസ് വന്നു. ബ്രസ് വന്നപ്പോ അനട്ടായി. പക്ഷെ അജന്തു അകാരമാൻമായ പാർത്ഥാതകത്തിൽ എവിടെ വന്നാലും എന്തോരം ബ്രഹ്മോപദേവരം അരം അന്യദരസ്യാന്ന് പറഞ്ഞുകൊണ്ട് എന്തായി ഭർജ് ഇട്ട് ദൽ ഭർജ്. ബബർജിതാണ് അടുത്തെന്തോരുന്നു. എന്തായാലും ആർദ്ധാതവും വന്നു കഴിഞ്ഞാൽ എന്തോരും ഇത് ഒരു രൂപ ഇനി ബാക്കി കിടക്കയാണ്. ഒരു രൂപ നമ്മൾ ചെയ്തുകൊണ്ട് പോകുന്നു. അടുത്തെന്തോരുന്നു ബ ഭർജ് ഇട്ടില്ല പരത്തിൽ എന്തിരിക്കുന്നു ധായിരിക്കുമ്പോ എന്തോരുന്നു ഏതിനൊന്ന് ഷാ ജാക്കി പരത്തിൽ എന്തിരിക്കുന്നു എന്ത് വരുന്നു ഷ്ടുത്വം വന്നു. അപ്പൊ ഷ എന്തുവരുന്നു ഷ്ടുത്വം വന്നു. അപ്പൊ എന്തുവരുന്നു ബ ഭർ ഷ ഠ ബ ഭർഷ്ഠ എന്ന് പറയുന്നു. ജലാഞ്ചി വരത്തില്ലേ ആ കറക്റ്റ് ചെയ്യണം തെറ്റുണ്ടെങ്കിൽ. ബബർഷ്ഠ രേഫം വേണം. ബബർഷ്ഠ ജലാഞ്ചി വരൂ. ബബർഷ്ഠ എന്നുള്ളത് എന്തുകൊണ്ട് അതുകൊണ്ട് അത് വരുന്നില്ല. ബബർഷ്ഠ നിന്നിരിക്കും. പിന്നെ എന്ത് വരുന്നു എല്ലായിടത്തും ബബർജ് ബബർജ് അതുഹു ബബർജ് ഇവിടെ ബബർജതുഹു ബബർജ അടുത്ത ബർജ പക്ഷെ ഇവിടെ പറഞ്ഞു ബ്രസ്ജോ രോവധയോ രം അന്യദൃശ്യം, മികൽ പോണത് ഇനി വരാത്ത ഒരു വർഷം കൂടെ കിടക്കുന്നു അല്ലേ. ബ്രസ്ജ് അവിടെ ദുത്വം വന്ന് ഹലാതി ശേഷം വന്നിട്ട് ബ ഇവിടെ നല്ലിരിക്കുന്നു. ബ ഇതിങ്ങനെ തന്നെ ഇരിക്കുന്നു, ധാതുവിന് മാറ്റമൊന്നുമില്ല. ബ്രസ്ജ് ബ ബ്രസ്ജ് ആ എന്തു വരുന്നു, സ്തോസ്റ്റുനാസ്റ്റു വരുന്നു. കാരണം അതെന്തായാലും വരണമല്ലോ, സകാരം അവിടെ ഇരിക്കുന്നിടത്തോളം കാലം എന്ത് വന്നേ പറ്റൂ, സ്തോസ്റ്റുനാസ്റ്റു വന്നു. സ്തോസ്റ്റുനാസ്റ്റു വന്നു കഴിഞ്ഞാൽ എന്ത് വരും, ജലാഞ്ജി. അപ്പൊ ബ എന്നാ പിന്നെ സമ്പ്രസാരണം കൂടെ അങ്ങ് വന്നൂടെ, ആ നല്ലിരിക്കുന്നുണ്ട്. അപ്പൊ എന്ത് വരുന്നു, ബ ബ്രജ്ജ, രണ്ട് ചകാരമാണ്. ബ്രജ്ജ ബ്ര അല്ല ബ്രജ്ജ. ബ ബ്രജ്ജ അതുസ്, ഇവിടെ എന്താണ് സമ്പ്രസാരണം വന്നാല് കിത്തില്ല, എന്തുകൊണ്ടില്ല, ആ അസംയോഗത്തിലുണ്ട് കിത്ത്, അതുകൊണ്ട് സമ്പ്രസാരണം വരാൻ പറ്റത്തില്ല. എന്താ അതെന്താ പറയുന്നത്, ആ പച്ചാദീന പച്ചാദീന ആ ഗൃഹ്യാദികൾ ഏതൊക്കെ വരുന്നു, ഗ്രഹിജ വൈ യതി വഷ്ടി ബ്രിച്ചതി ബ്രിജ്ജദീനാം ബാക്കി എന്ത് വേണം. ആ ഇവിടെ എന്തുണ്ട്, ഏത് ലിട്ട്യഭ്യാസ ഉപേക്ഷ, അതിന്റെ വൃത്തിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ലിട്ടി. അപ്പൊ ഇവിടെ എന്തു വരുന്നു, ബ്രസ്ജ് ബ്രസ്ജ് വന്നു, ലിത്വം വന്നു അല്ലേ, ബ്രസ്ജ് ബ്രസ്ജ്. അപ്പോ ലട്ട്യഭ്യാസ ഉപേക്ഷാപ്രകാരം അഭ്യാസത്തിന് സമ്പ്രസാരണം വന്നു, അല്ല ബ്രസ്റ്റ് ബ്രസ്റ്റ് എന്നിരിക്കുന്നു സമ്പ്രസാരണം വന്നു. അപ്പൊ എന്തോന്നു, ബാക്ക് റിവ് വന്നു, സമ്പ്രസാരണ പൂർവ്വരൂപം വന്നു. പിന്നെ റിവിനെന്ത് വരും, ഉരത്ത് വരും, ഉരത്ത് ഹലാദിശേഷം വന്നു, ഹലാദിശേഷം വന്നാൽ എന്ത് വരും, ബാ വന്നു. ബാ വന്നു കഴിഞ്ഞാൽ വീണ്ടും എന്ത് വരുന്നു, അഭ്യാസ ചർച്ച വരുന്നു. ബാനും വ്യത്യാസമൊന്നും വരുന്നില്ല, അങ്ങനെ വന്നാലും. പിന്നെ ഇവിടെ വേറെ സൂത്രമൊന്നുമില്ല, ദർശന ദത്വം വന്ന് ലട്ടി അഭ്യാസ ഉപേക്ഷാം പ്രകാരം സമ്പ്രസാരണം വന്നാലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. ദത്വം വരുന്നതിന് മുമ്പ് വരൂ, എന്തുകൊണ്ട് ലിട്ട്യഭ്യാസസ്യെന്ന് പറഞ്ഞുകൊണ്ട്, ലിട്ട്യഭ്യാസസ്യെന്ന് പറഞ്ഞുകൊണ്ട് ദത്വം വന്നതിന് ശേഷമേ വരത്തുള്ളൂ, ഗ്രഹിച്ച് എന്ന് പറയുന്നു. അതുകൊണ്ട് അത് വരാൻ ചാൻസ് ഒന്നുമില്ല. അപ്പൊ രം വരാത്ത പക്ഷത്തിൽ എന്തുവരുന്നു, ബാ ബസ്ജ് അവിടെ സകാരത്തിന് ചുത്തും വന്നു, ജസ്തും വന്നു, ബാ ബാ ബ്രജ് ബ്രജ് ആ നല്ല ആ. അപ്പൊ എന്തുവരുന്നു, ബബ്രജ്ജ എന്ന് പറഞ്ഞു, ബബ്രജ്ജ അവിടെ സമ്പ്രസാരണം വരുന്നില്ല, ബബ്രജ്ജ എന്നിരിക്കുന്നു. അഭ്യാസത്തിന് സമ്പ്രസാരണം വന്നാലും വിശേഷമൊന്നുമില്ല. അതുകൊണ്ടാണ് ആ സൂത്രത്തെ കുറിച്ച് പറയാത്തത്. ബബ്രജ്ജ ബബ്രജ്ജ് അത് ബബ്രജ്ജതുഹു ബബ്രജ്ജ് ഉസ് ബബ്രജ്ജുഹു ബബ്രജ്ജ് ഇട്ട് വരുന്ന പക്ഷത്തിൽ ബബ്രജ്ജിത, ഇനി ഇട്ട് വരാത്ത പക്ഷത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു സ്കോരിതി സലോപഹ സൂത്രമുണ്ട്. സ്കോസമയോ അന്ത്യച്ച പ്രകാരം ഇട്ട് വരാത്ത പക്ഷത്തിൽ സകാരം ലോപിച്ചു എന്നുവെച്ചാൽ ജല്ല് പരത്തി വരുമ്പോ എന്ത് വരും? സ്കോസമയോ അന്ത്യച്ച പ്രവർത്തിച്ച് സകാരം ലോപിച്ചു. അപ്പൊ എന്തായി? ിരിക്കുന്നു. അവിടെ എന്ത് വരുന്നു? വൃശ്ചപ്രകാരം ഷാവുന്നു. പരത്തിലിരിക്കുന്നതിന് ഇഷ്ടത്വം ഒന്ന് എന്തോന്നു വരുന്നു? ബബ്രഷ്ട. അതാണ് സ്കോരിതി സലോഭ വൃശ്യതി ഷഹ. വൃശ്ചപ്രകാരം ഷ വന്നിട്ട് എന്തോന്നു? ബബ്രഷ്ട. ബബ്രഷ്ട അടുത്തെന്ത് വരുന്നു? ആത്മനിയോഗത്തില് അല്ല ഇത് വരാത്ത പക്ഷം ബ്രഹ്മരൂപതി ഒരു അമ്മന്യദൃശ്യം വരാത്ത പക്ഷത്തിൽ അടുത്തത് അതുസ് ബബ്രജ് അതുസ് ബബ്രജ്ജതു ബബ്രജ്ജ ബബ്രജ്ജ ബബ്രജ്ജീവ ബബ്രജ്ജീമ അങ്ങനെ വരുന്നു. ഇനി ആത്മനിയോഗം ബാക്കി കിടക്കുന്നു. ആദ്യം എന്ത് വരണം? ബ്രഹ്മരൂപതയോരം അന്യദേശം അന്നം വരുന്ന പക്ഷം കൊടുക്കണം. അപ്പൊ ഭർജായി ദിത്തുമെന്ന അഭ്യാസ കാര്യങ്ങളൊക്കെ വരുമ്പോ ഭർജ് ഏ എന്ത് വരുന്നു? ഭർജേ ഭർജാതെ ഭർജിരേ ഭർജിഷേ ഭർജാതേ ഭർജിദ്വേ ഭർജേ ഭർജിവേ ഭർജിമേ എളുപ്പമായി ബബർജി മഹേ ബബർജി മഹേ സംഗതി എളുപ്പമായി. അപ്പൊ അതും കഴിഞ്ഞു. പരസ്യത്തിന്റെ രണ്ട് രൂപം ഇനി ഒന്നുകൂടെ ഉണ്ട്, ഞാൻ തീർക്കാന്ന് വിചാരിച്ചതാ. ഇതൊക്കെ വലിയ ജോലിയാണ്. വന്നുവരുന്നു ഇനി രം വരാത്ത പക്ഷം ബ്രസ്ജന്നിരിക്കുന്നു. എന്തുവന്നു? ദുത്വം വന്നു, അഭ്യാസ കാര്യങ്ങളെല്ലാം വന്നു. ബ്രസ്ജ് ഏന്നിരിക്കുന്നു. എന്തുവരുന്നു? സ്തുത്വം വന്നു, ജസ്വം വന്നിട്ട് ബബ്രജ്ജേ ബബ്രജ്ജേ ബബ്രജ്ജാതേ ബബ്രജ്ജിരേ ബബ്രജ്ജിഷേ ബബ്രജ്ജാതേ ബബ്രജ്ജിത്വേ ബബ്രജ്ജേ ബബ്രജ്ജീവേ ബബ്രജ്ജീമ രണ്ട് ജകാരം. ഇത് തന്നെ എല്ലായിടത്തും ഈ പ്രശ്നങ്ങൾ വരും. ലൊട്ടിൽ വരുമ്പോ എന്ന് വരുന്നു? ഉണ്ടല്ലോ സ്ഥാനഭ്രഷ്ടനായ എന്നൊക്കെ പറയാറില്ലേ, പറയാറില്ലേ ഭ്രഷ്ടനായ. അത് തന്നെ ഭ്രംശിച്ചു പോയി. അതെ അവൻ്റെ അടുത്ത് കളഞ്ഞ് നിധി വന്നാ എന്താ കുഴപ്പം? അർത്ഥമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വറുക്കുമ്പോ തെറിച്ചു പോവാറില്ലേ അതിൽ നിന്ന് ഉണ്ടാ? നെല്ല് വറുക്കുന്ന കണ്ടിട്ടുണ്ടാ? മല്ലരുണ്ടാക്കുമ്പോ ഇപ്പൊ എന്ത് ചെയ്യും? തെറിച്ചങ്ങ് പോകും. അത് തന്നെ. എന്തായാലും ശരിയാ, ജോക്കായാലും ശരി അല്ലാതെ ആയാലും ശരി. അടുത്തെന്ത് വരുന്നു? എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. അടുത്തെന്ത് വരുന്നു? ഭ്രംശ്. അടുത്ത അല്ല ഭ്രംശ്. അടുത്തെന്ത് വരുന്നു? താ വരുന്നു. അപ്പൊ എന്ത് വരുന്നു? ആദ്യം എന്ത് വരണം? ആദ്യം പോലെ തുടങ്ങണം. ആദ്യം പരസ്മീവിധം, പിന്നെ ആത്മീയവിധം. പരസ്മീവിധത്തിൽ ആദ്യം എന്ത് വരും? ആർദ്രതാതുമായിട്ട് എന്ത് വരും? ബ്രസ്വരോപദ്യോ രമ്മന്യദർശ്യം. ആദ്യം രം വരണം. രം വന്നു കഴിഞ്ഞാൽ എന്താവും? ഭർജായി. പരത്തിൽ താ ഇട്ട് വരുന്നില്ല. ബ്രസ്വബ്രസ്വഷത്വം വന്നു, ഷ്ടുത്വം വന്നു. ഭഷ്ട ഇനി ആത്മനിയോധം വരുമ്പോ ആ ഇതിന്റെ തന്നെ ഉണ്ട്. എന്തായിരുന്നു? ഭ്രസ്റ്റ്. അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ? പരത്തിൽ തായിരിക്കുന്നു, രം വന്നില്ല. ഭ്രസ്റ്റ് താന്നിരിക്കുന്നു, ജല്ല് പരത്തിൽ വന്നു. സ്കോഹോ സംയോഗോ അദ്വരന്തേജ സകാരം പോയി. വന്നിട്ട് ബ്ര ജ് പരത്തിൽ എന്തിരിക്കുന്നു? താ. എന്ത് വരുന്നു? ഷത്വം വന്നു, ഷ്ടുത്വം വന്നു. അപ്പൊ എന്തിരുന്നു? ഇവിടെ ഭ്രഷ്ട എന്നാണോ ഭ്രഷ്ട എന്നാണോ? ഭ്രഷ്ട ഭ്രഷ്ട ഭ്രഷ്ടാരു ഭ്രഷ്ടാര ഭ്രഷ്ട ഭ്രഷ്ട ഭ്രഷ്ടാസ്ത ഭ്രഷ്ടാസ്മഹ എന്ന് പറയുന്നു. അപ്പോ ആത്മനിവദം, ആത്മനിവദം ഇനി ബാക്കിയുണ്ടോ? ശരി, എന്നാ പോട്ടെ. ബ്രസ്റ്റ് താ. അവിടെ എന്ത് വരുന്നു? രമ്മു വന്നു കഴിഞ്ഞാ വ്യത്യാസമൊന്നുമില്ല. ഭർജ്. ആത്മനിവദം പരസ്യവദം പേടിക്കേണ്ട കാര്യമില്ല. ഇവിടെ എന്താണ്? എന്ത് വന്നാലും ഭർജ് വരും. പിന്നെ എന്ത് വരുന്നു? ഷത്വം ഷ്ടുത്വം വന്നിട്ട് ഭഷ്ട ഭഷ്ടാരോ ഭഷ്ടാര ഭഷ്ടാസേ ഭഷ്ടാസാദേ ഭഷ്ടാദ്വേ ഭഷ്ടാഹേ ഭഷ്ടാശ ഭഷ്ടാസ. ഇനി എന്താണ് അടുത്ത്? രൂപമല്ല പ്രക്രിയ. ഭ്രസ്റ്റ് ത. അവിടെ എന്ത് വരുന്നു? സ്കോസമീപാദ്യ അന്തേച്ച. ഷത്വം വന്നു ഷ്ടുത്വം വന്നപ്പോ എന്തായി? ഭ്രഷ്ട ഭ്രഷ്ടാരു ഭ്രഷ്ടാര ഭ്രഷ്ടാസാദി ഭ്രഷ്ടാസോഹി. ഇതിപ്പോ എന്തായാലും ഒരുപോലെ തന്നെ. ഭ്രംശായാലും ഇത് തന്നെ വരും. എന്തുകൊണ്ട് അവിടെ എങ്ങനെ അർത്ഥം ഒന്നാക്കാൻ ഞാൻ പറയില്ല. ഇങ്ങനെ തെറിച്ചു പോകുമ്പോ പുറത്തായി എന്താ കുഴപ്പം? എന്തായാലും എന്തുകൊണ്ട് ശ്യാം വരും? ശ്യാം എന്ന് പറഞ്ഞാൽ അഷ്ടത്വം വരും. അങ്ങനെ വരും. കിത്ത് വന്നു കഴിഞ്ഞാൽ സമ്പ്രസാരണം വരും. ബ്ര വരും. എല്ലായിടത്തും വരും. അടുത്തെന്ത് വരുന്നു? എല്ലാവർക്കും തല തിരിഞ്ഞു പോയി. ലോട്ടെന്ന് പറയുന്നു, ലോട്ടെന്ന് പറയുന്നു. എന്തൊക്കെയാണ് ഈ ബ്രജ്യം? ബ്രിഡ്ജും വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആകെ കുഴഞ്ഞു. ശരി, ആദ്യം വരെ തുടങ്ങാം. ബ്രസ്ജ് രം വന്നു. ബർജ് ഷത്വം ഷടോക്കസി വരുന്നു. ഇവിടെ സാപരത്തിലിരിക്കുന്നുണ്ട്. അപ്പൊ ഭർ ഷായുടെ സ്ഥാനത്ത് കാവുന്ന ബർക്ക് സകാരത്തിന് ഷകാരം നിന്നു. ഭർക്ഷ്യതി ഭർക്ഷ്യതി. ഞാൻ പറഞ്ഞ പോലെ അല്ല പറയുന്നു. ഭർക്ഷ്യതി ബാ അല്ല. ഭാന്ന് പറയാറില്ല ഇതാരണ അങ്ങനെ തന്നെ പറയണം. ഭക്ഷ്യതി ഭക്ഷ്യത ഭക്ഷ്യന്തി ഭക്ഷ്യസി ഭക്ഷ്യത ഭക്ഷ്യ ഭക്ഷ്യാമി ഭക്ഷ്യാമഹ ഭക്ഷ്യാമ. ഇനി രം വരുന്നത് ഇനി രം വരാത്ത രൂപമുണ്ട്. അവിടെ എന്ത് വരുന്നു? അവിടെ ചെല്ല് പരത്തി ഒന്നുണ്ടെന്ന് വരും. സകാരം പോയി സ്കോ സംയോഗാദ്യ വരാൻ തിരിച്ച് സകാരം പോയി ഒന്ന് വരുന്നു. ഷാവന്നു ഷഡോക്കാസി പരത്തിൽ സാഷത്വം എന്ത് വരുന്നു? ഭക്ഷ്യതി ഭക്ഷ്യത ഭക്ഷ്യന്തി ഭക്ഷ്യസി ഭക്ഷ്യത ഭക്ഷ്യത ഭക്ഷ്യ. ആത്മീയതം നേരത്തെ പറഞ്ഞോ പറഞ്ഞാ മതി. ഭക്ഷ്യത ഭക്ഷ്യത ഭക്ഷ്യന്തി ഭക്ഷ്യസ് ഭക്ഷ്യത ഭക്ഷ്യന്തി ഭക്ഷ്യ ഭക്ഷ്യ ഭക്ഷ്യ. പിന്നെ ബ്ര രണ്ടും തമ്മിൽ വ്യത്യാസം വേണം. ആദ്യം വന്നപ്പം ഭർ, രണ്ടാമത് വന്നപ്പം ഭ്ര, വ്യത്യാസം. ഭക്ഷ്യത കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. അടുത്ത് ഇനി കുഴപ്പമില്ല. അവിടെ എന്തു വരുന്നു? സമ്പ്രസാരണം വരുന്നു, സ്തുത്വം വരുന്നു, ജസ്തം വരുന്നു. ബ്രിജ ബ്രിജ ബ്രിജതു ബ്രിജത ബ്രിജതാം ബ്രിജന്തു ബ്രിജ ബ്രിജത ബ്രിജ ബ്രിജത ബ്രിജാമി ബ്രിജാമഹ ബ്രിജാമ. ആത്മീയത്തിൽ ബ്രിജതാം ബ്രിജേതാം ബ്രിജന്ത ബ്രിജസ ബ്രിജേതാം ബ്രിജത്തു ബ്രിജേ. അങ്ങനെ വരുമ്പം ആദ്യം എന്ത് വരുന്നു? സമ്പ്രസാരണം വന്ന് സ്തുത്വം വരുന്നത് പരസ്യയോഗം. അപ്പൊ ആ ബ്രിജത് അബ്രിജത് അഭൃജതാം അഭൃജൻ അഭൃജ അഭൃജതം അഭൃജ അഭൃജം അഭൃജ അഭൃജ. അങ്ങനെ വരുമ്പോ അഭൃജത അഭൃജേത ഇത്തിലിങ്ങനെ വരുമ്പോ ഇനി ആത്മനിയോഗത്തിൽ വരുമ്പം ബ്രിജേ ത. എന്തായാലും ഇവിടെ ശാ വരുന്നുണ്ടെന്ന് വരും, രണ്ടിടത്തും ശാ വരുന്നുണ്ടെന്ന് വരും. പരസ്യയോഗത്തില് എങ്ങനെ എവിടുന്ന് ഗുണം വരുന്നു? ബ്രിജ് ബ്രിജേത് എങ്ങനെ ഏ വന്നു? ഏ ശാ വന്നുകൊണ്ട് ഏ എങ്ങനെ വന്നു എന്നാ? ഈ അത്തോ ഏ വന്ന് പിന്നെന്തോരും ഗുണം ഏതും ഏതുമായിട്ട് ആയും യാസിന് ഈ വന്നു, ഗുണം വന്നു. അത് മറക്കാൻ പാടില്ല. ശപ്പിന് വന്ന അതേ പ്രക്രിയയാണ്. ഇപ്പൊ ബ്രിഡ്ജ് ചെയ്ത് വന്നു. ആത്മനിയോഗത്തിലാണെങ്കിൽ പരത്തിൽ വന്നു വന്നു സീട്ട് വന്നു. സീട്ട് വന്നുകൊണ്ട് ആ ഇപ്പൊ എന്തോരുന്നു? അടുത്തേതാണ് ആശീർലിംഗില് എന്താ പ്രത്യേകത? കിത്താണ്. പിന്നെ ആർദ്രധാതുവാണ്. അതുകൊണ്ട് ബ്രഹ്മരോ ഉദയോരം അന്യദൃശ്യാമും വരാം, പിന്നെ എന്തും വരാം, സമ്പ്രസാരണവും വരാം, രണ്ടും വരാം. ഇവിടെ ഏതൊരു എന്നുള്ളതാണ്. അതിനാണ് ഇവിടെ പറയുന്നത് നീതി രമാഗമം ബാധിത്വ സമ്പ്രസാരണം പൂർവ പ്രക്ഷേദേന. രമു വരത്തില്ല. രമു എന്ന് കഴിഞ്ഞാൽ സകാരവും രേഖവും പോവും, അത് പോകുന്നില്ല. അതാണ് കിങ്തി രമാഗമം ബാധിത്വ സമ്പ്രസാരണം വരും. അതായത് ബ്രസ്റ്റ് എന്നിടത്ത് സമ്പ്രസാരണം വന്നാൽ രേഖത്തിന് രൂപന്ന് ബ്രസ് ജ് എന്നിടത്ത് എന്തുവരും, ചിത്വജസ്തും വന്നിട്ട് ബ്രിഡ്ജ് എന്ന് വരുന്നു. എന്നാ പിന്നെ ഇത് ലിറ്ററലി ഇതുപോലെ വന്നാൽ പോരായിരുന്നു. എന്താ അവിടെ വരാത്തത്? കിത്തില്ല. എന്തുകൊണ്ടില്ല? സംയോഗം. ഇവിടെ കിത്ത് വന്നു, അതുകൊണ്ടാണ് ഇവിടെ ഇത് വന്നു. ആശയില്ലെങ്കിൽ അപ്പൊ ബ്രിജ്യാത് എന്നാൽ ആത്മനേയ പദം വരുമ്പോ കിത്താണോ? ആശയില്ലെങ്കിൽ യാസുട്ടിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. കിത്താണോ എന്നല്ലേ പ്രശ്നമുള്ളൂ. കിത്തല്ല. അപ്പൊ ബ്രസ്റ്റ് സിയുട്ട് സിട്ട് ത സകാരം വന്നു. ജല്ല് പരത്തിൽ വന്ന് ഏത് വരും? സ്തോഹോ. ഇവിടെ കിങ്തി രമാഗമം ബാധിത്വ സമ്പ്രസാരണം പൂർവപ്രവിശേദന വരും. കിത്തും കിത്തൊന്നുമല്ല. അതുകൊണ്ട് എന്തുവരും? ഭ്രസ്ജ് പരത്തില് സ്വീകരിക്കുമ്പോ എന്തുവരും? സ്കോഹോ സംയോഗാദ്യവരും. എന്ത് സകാരം പോയി, പിന്നെ എന്തുവരുന്നു? ുന്നു ഷഡോഹോ സി വരുന്നു. അപ്പൊ ബ്രാക്ക് സിട്ട് ഷി സുട്ട് ബ്രക്ഷീഷ്ഠ. അവസാനത്തെ ഷകാരം എവിടുന്ന് വന്നു? സുട്ട് ബ്രക്ഷീഷ്ഠ ബ്രക്ഷീയാസ്താം ബ്രക്ഷീരൻ ബ്രക്ഷീഷ്ഠ ബ്രക്ഷീയാസ്താം ബ്രക്ഷീധ്വം ബ്രക്ഷീയ ബ്രക്ഷീവൈ. അങ്ങനെ എടുത്ത് പെട്ടെന്ന് പറഞ്ഞങ്ങ് തീർക്കണം, തെറ്റാതിരിക്കണം. ആലോചിച്ചാ പോയി ശരിയാണെന്ന്. അങ്ങനെ വരുന്നു ഭക്ഷിഷ്ഠ. അപ്പൊ ഇനി ഇവിടെ എന്താണ്? കിത്തായതുകൊണ്ട് രമാഗമത്തിനെ ബാധിച്ചിട്ട് സമ്പ്രസാരണം വരും പൂർവപ്രവേശന എന്ന് പറയുന്നത് ഇവിടെ വരത്തില്ല. അതുകൊണ്ട് എന്ത് വരുന്നു? രമാഗമം വരുന്നതിന് തടസ്സമൊന്നുമില്ല. അതെന്താ പറഞ്ഞ ആർദ്ധാതുകത്തിൽ രം വരുമെന്നാണ്. അപ്പൊ എന്തായി? ഭർജ് രം വന്നു കഴിഞ്ഞാൽ ഭർജ് സിയുട്ട് സുട്ട് ത ഷത്വം വന്നു. ഇപ്പൊ എന്തുവരുന്നു? ഭർക്ഷീഷ്ഠ ഭ്രക്ഷീയാസ ഭ്രക്ഷീര ഭ്രക്ഷീഷ്ഠ ഭ്രക്ഷീയാസ ഭക്ഷീധു ഭക്ഷീയ ഭക്ഷീ ഭക്ഷീയ. ഇനി ലുങ്ങിൽ വരുമ്പോഴും ആ ഭർക്ഷ രമാഗമം വരുമ്പം ഭർജ് അല്ലെങ്കിൽ ഭ്ര ഭരണാണ് പറഞ്ഞത്. രമാഗമം വരുമ്പം ഭർജ്, രമാഗമം വന്നില്ലെങ്കിൽ ഭ്ര സു ജ്. അവിടെ എന്തുവരും? സകാരം രൂപിച്ചു, സ്കോ സമീപാദ്യ വരും. അപ്പൊ ഭ്ര എന്ന് വരും അല്ലെങ്കിൽ ഭർ എന്ന് വരും, വ്യത്യാസം. അപ്പൊ ഇവിടെ ആ ഭർജ് സിച്ച് അവിടെ ആ ബ്രസ്ജ് ഇവിടെ ആർദ്ധാതുവാണെങ്കിൽ രമ്മ വരുമെന്ന് പറഞ്ഞു. അപ്പൊ രമ്മ വന്നു കഴിഞ്ഞാൽ എന്തായി? ആ ഭർജ് എന്ന് വരും. സിച്ച് പരത്തിലിരിക്കുന്ന ഇട്ടില്ല, അതുകൊണ്ട് ഏത് വരാം? പദവർജാലന്തസ്യ വരാം. സിച്ച് പരത്തിലുണ്ട്, ഇട്ടില്ലെങ്കിൽ വൃത്തി വരാം. അപ്പൊ ആ ഭാർജ് അവിടെ നിന്ന് വരും ജകാരത്തിന് വന്നു, അവന്റെ പരത്തിന് എന്തിരിക്കുന്നു, സായിരിക്കുന്നു, ഷഡോക്കാസി വന്നു, കാവുന്നു. അപ്പൊ എന്തുവരുന്നു, ഈ എവിടുന്ന് വന്ന് അസ്തിച്ചോ അവർക്കെ. അപ്പൊ അബാർക്ഷീത് എന്ന് വന്നു. ഇത് രമ്മു വരുന്ന പക്ഷം അബാർക്ഷീത്. ആ ബാ റ് ജ് സിച്ച് താം, അവിടെ എന്തൊരു ജലവിചരി പോയി. അപ്പൊ ആ ഭാർജ് താം ജകാരത്തിന് ഷത്വം വന്ന് ഷ്ടുത്വം വന്നപ്പോ അഭാർഷ്ഠാം. അപ്പൊ അബാർക്ഷീത് അബാർഷ്ഠാം. അപ്പോ ഇവിടെ പരത്തിൽ ജലം വന്നു കഴിഞ്ഞാൽ ജലോജലി ലോപിക്കും. അത് വന്നില്ലെങ്കിൽ എന്തുവരും, അവിടെ സകാരം പരത്തിയുണ്ടെങ്കിൽ അബാർക്ഷു. ജകാരത്തിന് ഷകാരം വന്നു, പരത്തിൽ സകാരം ഇരിക്കുന്നുണ്ട്. ഷകാരത്തിന് കകാരം വന്നു, പൂർവ്വത്തിൽ കകാരിക്കുന്നുണ്ട്. പരത്തിൽ സകാരത്തിന് ഷകാരം വന്നു, അബാർക്ഷു. അപ്പൊ അബാർക്ഷീ അഭാഷ്ഠാം അബാർക്ഷു, അബാർക്ഷീഹി അഭാർഷ്ഠം അഭാഷ്ഠ അബാർക്ഷം അബാർക്ഷു അബാർക്ഷു. അപ്പൊ ഇവിടെയൊക്കെ ജലോചരി വന്നു, പ്രഥമാദ്യവേദനത്തിൽ മധ്യമാദ്യവേദനത്തിൽ ബഹുവേദനത്തിൽ ബാക്കി എല്ലായിടത്തും കായും സായും വന്ന് ക്ഷാവുന്നു. അപ്പൊ ഇത് രം വരുന്ന പക്ഷം. നിരം വരാത്ത പക്ഷത്തിൽ എങ്ങനെ ഇരിക്കും, ആ സ്വിച്ച് ഈത്ത് ബ്രസ്ജ് എന്നിരിക്കുന്നിടത്ത് പരത്തിൽ ചല്ലിരിക്കുന്നുണ്ട്. എന്തോരം സ്കോസംവാദ്യരന്തിച്ച സകാരം പോയി. ബ്രജ് എന്നിരിക്കുന്നു, അവിടെ എന്ത് വരാം, വധവൃജ അനന്തിസേവ വന്നിട്ട് എന്തുവരാം, ആ ബ്രാജ് ബ്രാജ് ജകാരത്തിന് ഷത്വം കുത്തും ക കുത്തു അല്ല ഷടോ കായാണ് കൂ അല്ല കത്തും. പരത്തിൽ എന്ത് വരുന്നു, ഷത്വം. അപ്പൊ എന്ത് വരുന്നു, അബ്രാക്ഷീത്. അപ്പൊ അബ്രജ് അബ്രാഖ് പരത്തിൽ സിച്ച് അതിന്റെ പരത്തിൽ താം എന്തോരും ജനജോലി. അപ്പൊ എന്ത് വരുന്നു, അബ്രാഷ്ഠാം. അപ്പോഴേതുപോലെ തന്നെ ഇവിടെ ബ്രാന്ന് വരുന്നു എന്നേ ഉള്ളൂ. അബ്രാക്ഷു അബ്രാക്ഷി അബ്രാഷ്ടം അബ്രാഷ്ട അബ്രാക്ഷം അബ്രാക്ഷ അബ്രാക്ഷ. അപ്പൊ രണ്ട് രൂപം വന്നു. അതിവിടെ വരാൻ ആർദ്ധം അതുകൊണ്ട് രം വന്നതുകൊണ്ടാണ്. ആത്മീയോഗത്തിൽ ഇത് തന്നെ സംഭവിക്കും. ആ ബ്രസ്ജ് സിച്ച് ത അവിടെ ഈട്ട് വരാത്തോണ്ട് എന്തുവരും, ജലോജലി സിച്ച് ലോഹിച്ചു. വധപ്രചാരം ദിശാജ എന്തുകൊണ്ട്, അപ്പൊ ആ രം വരുന്ന ആദ്യത്തെ പക്ഷത്തിൽ ആ ഭർജ് ത സിച്ച് പോയി. ജകാരത്തിന് ഷത്വം വന്നു, പരത്തിൽ തായിരിക്കുന്നുണ്ട് ഷത്വം വന്നിട്ട് അബർഷ്ഠ അബർഷ്ഠ എന്ന് വരുന്നു. അപ്പോ എല്ലായിടത്തും ഒന്ന് വരും, ആ ബാർഷ് പരത്തിൽ താമിരിക്കുന്നു സ്വിച്ചിന് എന്തുകൊണ്ട് ആതാം. അപ്പൊ എന്തുവരുന്നു, അബർഷാദാം അബർഷ്ഠ അബർഷാദാം അബർഷദ അബർഷ്ഠാഹ അബർഷാദാം. ആ അവിടെ ശ്രദ്ധിക്കുന്നു, ആ ബ ര സ ദിച്ചില ദ്വം വന്നു. അപ്പൊ ജകാരത്തിന് ഷത്വം വന്നു കഴിഞ്ഞാൽ പരത്തിൽ എന്തിരിക്കുന്നു, ഷ്ടുത്വം വന്നു. പരത്തിൽ ഷ്ടുത്വം വന്നു കഴിഞ്ഞാൽ പൂർവ്വത്തിൽ എന്തുവരും, ജരോ ജരി സവർണ കേട്ടിട്ടുണ്ടോ, ജരോ ജരി സവർണ എന്താണ് അത് പറയുന്നു, സവർണമായ ജരുവരയിലും പൂർവ്വത്തില് വിവരണം പോകും. കാരണം പൂർവ്വത്തിൽ ഷകാരം വന്നു, പരത്തില് ഷ്ടുത്വം വന്നു, പൂർവ്വത്തിൽ ജസ്തും വന്നു കഴിഞ്ഞപ്പോ ഡ വന്നു. അല്ലേ? ആ ഡായം ലോപിച്ചു. അപ്പൊ എന്ത് വരുന്നു? ആ ബർ ധ്വം. പക്ഷെ ഇത് വികല്പമാണ്, ലോപിക്കാത്ത പക്ഷത്തിൽ അവർധ്വം. രണ്ടു രൂപ ഉണ്ടോ? സാരില്ല. അതായത് ആ ബർജ് ധ്വം ഷത്തും വന്നു ഷ്ടുത്തും വന്നപ്പോ ആ ബ ധ്വം. പൂർവത്തിലെ ഷകാരത്തിന് ജലാം ജസ് ജസി വന്നപ്പോ ആ ബർ ഡ്വം. ആ ഡകാരത്തിന് ജലോജരി സവർണി പ്രാവര് വികല്പമായിട്ട് ലോകം വന്നു കഴിഞ്ഞപ്പോ അബർ ഡ്വം. ലോകം വരാത്ത പക്ഷത്തിൽ അബർ ഡ്വം. എന്താണ് എന്ത് പറ്റി? ജരോജരി സവർണെ. സംശയം ഉണ്ടെങ്കിൽ പുസ്തകം മറിച്ച് പറകിലോട്ട് നോക്കുക. എന്താണ് ജരോജരി സവർണെ? ആ ജരോ ലോപസ്യാ സവർണെ ജരി, ജലിന്റെ പരത്തിലുള്ള രേഖത്തിന്റെ പരത്തിലുള്ള ലോപിച്ചേ പറ്റൂ. ലോപിക്കാതിരിക്കാൻ നോക്കിട്ട് ഒരു കാര്യമില്ല. വികല്പമായിട്ട് മലയാളത്തിലേക്ക് അസാധ്യം നേടുമ്പോ ഒരു ധാ മാറ്റണ ഈ നിയമം വെച്ചായിരിക്കും അല്ലേ? എങ്ങനെ മലയാളത്തിൽ അസാധ്യം നേടുമ്പോ ഒരു ധാ, ഒരു ആദ്യത്തെ ധാ കളയാന്ന് പറഞ്ഞ നിയമം വെച്ചാണ്? ആ സ ദ ധ്യ ദ ധ യ. അവിടെ ദിത്വം വികല്പമായിട്ട് വന്ന വരാതിരുന്നാലും മതിയല്ലോ. രണ്ട് ധ എങ്ങനെ വരും? രണ്ട് ധ ഇല്ല. പിന്നെ ഒരു ധ മൃദുവും മറ്റത് ധ ഘോഷവും. സാധു ധാതുവാണ്. സാധു സാധു സംസിദ്ധവും സാധു പരത്തിലെങ്ങനെ വന്നു? ധ്യം അതെങ്ങനെ വന്നു? അവിടെ ധാവ് പ്രത്യേകിച്ചൊന്നും വരണം. അല്ലെങ്കിൽ എന്ത് വരണം? സാധ് യം പ്രത്യേകം വരുമ്പോ ധിന്റെ പരത്തിൽ യാ വരുമ്പോഴത്തേക്ക് എന്താ അച്ചോരഹാഭ്യം തീ. ദ്വിത്വം വരണം. സാധ് അത് വരത്തില്ല. പിന്നെ അനേച്ച അച്ചപ്പരസ്യ ഒരോ ദേവാസ നത്തുവച്ചി, അതിന് ദത്വം വരും. ദത്വം കഴിഞ്ഞാൽ പൂർവത്തിലെ ധകാരത്തിന് ജലാഞ്ജസി ദ വരുന്നു. ദത്വം വരാത്ത പക്ഷത്തിൽ ഒരു ധകാരം സാധ്യം. ഘോഷയമായ ധാ ഒഴിവാക്കുന്ന ദത്വം വന്നിട്ട് എന്ത് വരുന്നു? വരുമ്പോഴാണ് പൂർവത്തിൽ ജസ്തുവും വന്നിട്ട് ഒരു ധകാരം വരുന്നത്. ദിത്വം വന്നില്ലെങ്കിൽ ഒരു ധകാരം കാണും. ദിത്വം വരാത്ത പക്ഷം ദിത്വങ്ങളെല്ലാം വികല്പമായിരുന്നു. സാധിൽ നിന്ന് യാ വരുന്നു പ്രത്യം. സാധ് അച്ചപ്പരസ്യരോ ദേവാസ്ഥ എന്തുവരുന്നു? സാധ് ധ. പൂർവത്തിന് ജസ്തും വന്നിട്ട് സാധ് ധ. അപ്പൊ സാധ്യം വന്നു. ദിത്വമേ വന്നില്ലെങ്കിൽ ഒരു സാധ്യം ലോപിക്കുന്നതല്ല. ഇവിടെ പൂർവത്തിൽ എന്തുവരുന്നു? ജല്ലിലെ രേഖ ഇരിക്കുന്നു. അതിന്റെ പരത്തിൽ എന്തിരിക്കുന്നു? ജരിലെ ഡായിരിക്കുന്നു. അതിന്റെ പരത്തിലിരിക്കുന്നു ജരില് ഡായിരിക്കുന്നു. അപ്പോ അതിന്റെ ആ പൂർവത്തിലെ ഡകാരം ജരോജരി സവർണ പ്രകാരം ലോപിച്ചു. അപ്പൊ എന്തുവരുന്നു? വികല്പം. ലോപിക്കാത്ത വർഷത്തെ അവിടെ ഡായിരിക്കും. രണ്ട് രൂപം വരും. അപ്പൊ ഇവിടുത്തെ രൂപം അങ്ങനെ അത് പോയോ? അത് വികല്പം. അല്ലെങ്കിൽ അത് ചേർത്തോണ്ടാ മതി. ഉണ്ടാ ഇല്ലെങ്കി അത് ചേർത്തോണ്ടാ മതി. വികല്പണോ? അതും അതുമായിട്ട് എന്താ ബന്ധം? അത് വേറെ കാര്യം. അപ്പൊ ഇവിടെ രണ്ട് രൂപം വരും, വന്നേ പറ്റും. എന്തുകൊണ്ട്? ജെറുജെരു സൗണ്ട് വന്നതുകൊണ്ട് രണ്ട് രൂപം വന്നിട്ട് എന്തുവരും? ആ ബർ ഢും അല്ലെങ്കിൽ അബർഢും. ഇനി ബാക്കി അബക്ഷി അബർക്ഷു വഹി അബക്ഷു വഴി. ഇനി ഡ്രിങ്ങിൻ്റെത് ഓ ഇത് വരാത്തോണ്ടോ ഇനി? അപ്പൊ ആ ബ്രസ്റ്റ് പരത്തിൽ എന്ത് വരുന്നു? താ വരാത്ത പക്ഷത്തിൽ എന്തുവരുന്നു? സ്കോ സകാരം ലഭിച്ചു, ജകാരത്തിന് ഷത്വം, പരത്തിൽ ഇഷ്ടത്വം വന്നിട്ട് എന്തുവരുന്നു? ആ ബ്രല്ല അഭ്രഷ്ഠ അഭ്രഷ്ഠ ആ ബ്ര അതാം. അപ്പോ ബാക്കിയെല്ലാം വന്നിട്ട് എന്തുവരുന്നു? അപരിഷ്ഠാദാം അപർ ആത്മനേപദമാണോ? ആത്മനേപദം എങ്ങനെ വരുന്നു? അപക്ഷത അപരിഷ്ഠാഹ അപക്ഷാദാം സൂക്ഷിക്കണം. ആ ബ്രസ്ജ് ബ്രസ്ജ് ധ്വം സ്കോ സകാരം പോയി കൊണ്ടുവന്നിരുന്നു. ആ ബ്രജ് ധ്വം ഇവിടെ പേടിക്കേണ്ട കാര്യമുള്ള രേഖയില്ല, പൂർവത്തിൽ അകാരമാണ്, അതുകൊണ്ട് ജരോജരി വരാൻ പറ്റത്തില്ല. അതുകൊണ്ടെന്നുവരുന്നു? ആ ബ്രജ് ധ്വം ഷത്വം ഷ്ടുത്വം പിന്നെ എന്തുവരും? ജസ്ത്വം വരില്ലേ? ഷത്വം വരുന്നു, ഷ്ടുത്വം വരുന്നു, ജസ്ത്വം വരുമ്പോ എന്തുവരുന്നു? ആ ബ്ര ധ്വം ആ ബ്ര ജീന്നിരുന്നു. ജകാരത്തിന് ഷത്വം വന്നു, പരത്തിൽ ധ്വമ്മിന് ഷ്ടുത്വം വന്നു, ഷത്വം വന്നതിന് ജസ്ത്വം വന്നു പറഞ്ഞാൽ അപ്പൊ എന്തുവരുന്നു? അബ്രഡ്വം. അടുത്ത ദിവസം ആ ബ്രക്ഷി ബ്രക്ഷ് വഹി അബ്രക്ഷ് എന്നല്ലോ. അടുത്ത് ഇല്ലെങ്കില് ആ ആദ്യ ഒരം വരുന്നപ്പോ ആ ബർജ് ആ ബ്രക്ഷ് അപർക്ഷിത് അപർക്ഷിതാം അപക്ഷൻ അപക്ഷ അപക്ഷിത അപക്ഷ അപക്ഷ അപക്ഷവ അപക്ഷ അപർക്ഷ്യ ആ അവിടെ എന്തുവരുന്നു? സ്കോ സകാരം ലഭിച്ചിട്ട് അബ്രക്ഷ്യത് കത്തും ഷത്തും എന്നിട്ട് അബ്രക്ഷിത അബ്രക്ഷിത അംബ്രക്ഷൻ അംബ്രക്ഷ അബ്രക്ഷത അബ്രക്ഷ അബ്രക്ഷ അബ്രക്ഷ അബ്രക്ഷ. ആത്മനിയമത്തിൽ വരുമ്പം ആദ്യം ആ അപർക്ഷ്യത ഭരം വരുമ്പം അപർക്ഷിത അപർക്ഷിത അവക്ഷന്ത അവക്ഷത അവക്ഷത അവക്ഷന്തു അവക്ഷാവക്ഷ്യാവി അവക്ഷമായി. അർത്ഥം വരുന്നു അപ്രക്ഷിത അപ്രക്ഷിത അപ്രക്ഷിത അപ്രക്ഷിത അപ്രക്ഷിത അപ്രക്ഷിത അപ്രക്ഷ അപ്രക്ഷാവി അപക്ഷം കഴിഞ്ഞു.